ഈകാരാന്ത പുല്ലിംഗമാണ്. ആദ്യം പപി ശബ്ദം വന്നു, പപി ശബ്ദം പോലെ തന്നെ വന്നു വാദപ്രമി. അത് കഴിഞ്ഞ് ബഹുശ്രേയസി. അപ്പൊ പപി ശബ്ദവും ബഹുശ്രേയസി ശബ്ദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ഭൂശ്രേയസി എന്ന് പറയുന്നത് ഭൂശ്രേയസിക്ക് നദീസജ്ഞയുണ്ട്, പപിക്ക് എന്തുകൊണ്ടില്ല? നിത്യസ്ത്രീലിംഗമല്ല. പപി ശബ്ദം എന്ന് പറയുന്നത് എന്തെന്താണ്? ഈകാരാന്ത യാപോക്കി ദ്വേച എന്ന് പറഞ്ഞൊരു ഉണാദി സൂത്രത്തിലൂടെ ശ്രദ്ധിക്കുന്നതാണ്. അത് ഇപ്പം നമുക്ക് ആവശ്യമില്ല. ഈ പ്രത്യാന്തമാണ്. രണ്ടും ദീർഘ ഈകാരാന്തമാണ്, പക്ഷെ അതിന് നദീസജ്ഞയില്ല. ഭൂശ്രേയസി ശബ്ദത്തിന് നദീസജ്ഞയുണ്ട്. പിന്നെ വേറെന്ത് വ്യത്യാസമുണ്ട് രണ്ടും തമ്മില്? എന്താണ് പറഞ്ഞേ? കേട്ടില്ല. സുപരമിരിക്കുമ്പോൾ ഹൽങ്ങാഭ്യോ ദീർഘാസ്തി സപൃക്തം ഹൽ പ്രകാരം പപിയില് സു ലോപിക്കുന്നില്ല, ഭൂശ്രേയസിയിൽ ലോപിക്കും. അതൊരു വ്യത്യാസം. പിന്നെ എന്താണ്? അത് നദീകാര്യങ്ങളെല്ലാം വരും. ഭൂശ്രേയസി ശബ്ദത്തിലും നദീകാര്യങ്ങളെല്ലാം വരും. അത് പൊതുവെ പറഞ്ഞ നദീകാര്യങ്ങളെല്ലാം പപി ശബ്ദത്തിന് നദീസഞ്ജില്ലാതെ വരത്തില്ല. പിന്നെന്താ വ്യത്യാസം? പപി ശബ്ദവും ബഹുശ്രേയസി ശബ്ദവും തമ്മിലുള്ള വ്യത്യാസം വേറെ എന്തുണ്ട്? സമാസമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ. ബഹുശ്രേയസി ശബ്ദം എന്ന് പറയുന്നതിന് സമാസമുണ്ട്, ഒരു സമസ്തപദമാണ്. പദങ്ങൾ കൂടിച്ചേർന്ന് സമാസം വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് സമസ്തപദം. അതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈകാരാന്തത്തിൽ പലതരത്തിൽ ഇനി ഒരു ശബ്ദങ്ങൾ ഇത് വ്യക്തമായി മനസ്സിലാക്കി പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിച്ചാലും അതിന് ഞാൻ ഉത്തരവാദിയല്ല. എന്ത് സംഭവിക്കാം? അപകടം. അതുകൊണ്ട് ഇത് വ്യക്തമായി മനസ്സിലാക്കി പോകണം. പിന്നീട് മുമ്പോട്ട് ചെന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയരുത്. ബഹുശ്രേയസി എന്ന് പറയുന്നത് സമസ്തപദമാണ്. അപ്പോൾ ഇവിടെ രണ്ട് ശബ്ദങ്ങൾ കൂടി ചേർന്നാണ് സമാസം. ഏതൊക്കെ ശബ്ദങ്ങളാണ്? ഏതൊക്കെ ഏതൊക്കെയാണ്? എങ്ങനെ? ബഹി ശ്രേയസി രണ്ട് ശബ്ദങ്ങൾ അതാണ്. നമ്മൾ ആ ഭാഗം പഠിച്ചിട്ടില്ല, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ദോഷമില്ല. പഠിക്കാത്ത ഭാഗങ്ങളാണ്. അവിടെ ബഹി എന്നുള്ളതെടുത്ത് ബഹ്വാദിഭ്യസ്ഥ എന്നുള്ള സൂത്രപ്രകാരം ഈഷ പ്രത്യയം വന്നിട്ട് ബഹി എന്ന് വരുന്നു, അതിന് പിന്നെ പുമ്മദ്ഭാവം വരുന്നു, അത് ബഹു എന്നായി. അന്നിപ്പം നമ്മൾ അറിയാൻ അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. ശ്രേയസി എന്ന് പറയുന്നതിന് ഉഗിതശ്ച എന്നുള്ള സൂത്രപ്രകാരം ഈപ്പ് വന്നു. ശ്രേയസി ശബ്ദം ഈ ബന്ധമാണ്. സമാസം വന്ന് ബഹുശ്രേയസി നായി എന്നുള്ള നമ്മൾ അറിഞ്ഞിരിക്കണം, അതറിഞ്ഞിരിക്കണം. പിന്നെ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ശ്രേയസി എന്ന് പറയുന്ന ശബ്ദം നിത്യ സ്ത്രീലിംഗമാണ്, അതറിഞ്ഞിരിക്കുന്നു. നിത്യ സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ പ്രത്യേകത? പുല്ലിംഗത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. സ്ത്രീലിംഗ ശബ്ദം പുല്ലിംഗത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അതിനൊരു ഉദാഹരണം പറഞ്ഞ ഏതാണ്? സ്ത്രീലിംഗ ഗ്രാമണി പുല്ലിംഗത്തിൽ ഉപയോഗിക്കും, സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കും. ഇത് അങ്ങനെ പുല്ലിംഗത്തിൽ അല്ലെങ്കിൽ സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാതെ സ്ത്രീലിംഗത്തിൽ മാത്രം ഉപയോഗിക്കുന്നതിനാണ് എന്തു പറയുന്നത്? ഇവിടെ ശ്രേയസി ശബ്ദം ആണോ നിത്യസ്ത്രീലിംഗം അതോ ബഹുശ്രേയസിയാണോ? ശ്രേയസി ശബ്ദം. ഇപ്പൊ നദീസഞ്ജ വരുന്നത് ശ്രേയസി ശബ്ദത്തിനാണോ അതേ ബഹുശ്രേയസി ശബ്ദത്തിനാണോ? ശ്രേയസി ശബ്ദത്തിന്, അതോ ബഹുശ്രേയസിക്കോ? രണ്ടു തരത്തിൽ പറഞ്ഞാലും ഞാൻ കുറ്റം പറയത്തില്ല, രണ്ടു തരത്തിനും പറയാം. പക്ഷേ ശ്രേയസി എന്ന് പറയുന്ന ശബ്ദത്തിനെ എന്തു വരത്തുള്ളൂ? നദീസഞ്ജ വരത്തുള്ളൂ. എന്തുകൊണ്ട്? ബഹുശ്രേയസി എന്ന് പറയുന്നത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ? പുല്ലിംഗമാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. ശ്രേയസി എന്ന് പറയുന്ന ശബ്ദമാണ് നിത്യസ്ത്രീലിംഗം. ശ്രേയസിയാണ് നിത്യസ്ത്രീലിംഗം, അതിനാണ് നദീസഞ്ജയുള്ളത്. ബഹുശ്രേയസി എന്ന് പറയുന്നത് പുല്ലിംഗ ശബ്ദമാണ്. അപ്പൊ അതിന് നദീസഞ്ജ വരുമോ? ഇല്ല എന്നാ പറഞ്ഞത്? അത് ശരിയാണോ? അങ്ങനെ അല്ല ചോദിച്ച ചോദ്യം. അതല്ല, എന്താണ്? ബഹുശ്രേയസിയില് ശ്രേയസി ആണ് നിത്യസ്ത്രീലിംഗം. അപ്പൊ ശ്രേയസി ശബ്ദത്തിന് നദീസഞ്ജ വരും. ഞാൻ ചോദിക്കുന്ന ബഹുശ്രേയസി അതിന് നദീസഞ്ജ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഉണ്ട്. എന്തുകൊണ്ട്? അല്ല എന്ന് പറഞ്ഞാ ഈ പറഞ്ഞു പിന്നെ അവിടെ നിൽക്കത്തില്ല. പദാംഗാധികാരെ തസ്യ തദന്തസ്യ പ്രകാരം ആ അധികാരത്തിൽ വിധിക്കുന്ന ഒരു കാര്യം അതിനും വരും, തദന്തത്തിനും വരും. അപ്പൊ ഇവിടെ നദീസഞ്ജ വിധിച്ചത് പദാധികാരത്തിലുമല്ല അംഗാധികാരത്തിലുമല്ല. അപ്പൊ പിന്നെ ബഹുശ്രേയസിക്ക് എങ്ങനെ വരും? പ്രഥമലിംഗഗ്രഹണം ച എന്ന് പറഞ്ഞത് ഏതിനു വേണ്ടി പറഞ്ഞു? ശ്രേയസിക്ക് വേണ്ടിയല്ലേ പറഞ്ഞത്. ശ്രേയസി നിത്യശ്രീലിംഗമാണ്. അത് ഇപ്പോ സമസ്തത്തിൽ വന്നപ്പോൾ അത് ബഹുശ്രേയസി പുല്ലിംഗമായി. എന്നാലും ശ്രേയസിക്ക് പ്രഥമലിംഗഗ്രഹണം ച എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അതിനെ സ്ത്രീലിംഗമായി കണക്കാക്കാം, നിത്യസ്ത്രീലിംഗമാണ്. അപ്പോ അവിടെ നദീസഞ്ജ വരുമെന്ന് പറഞ്ഞു. അത് ശരിയാണ്. പക്ഷേ എന്റെ ചോദ്യം അതല്ല. ശ്രേയസിക്ക് നദീസഞ്ജ ആണോ അതേ ബഹുശ്രേയസിക്കാണോ എന്നാണ്. എങ്ങനെ? രണ്ടിനും കിട്ടുന്ന എങ്ങനെ? കാരണം ബഹുശ്രേയസി എന്ന് പറയുന്നതിന് നിത്യശ്രേണിംഗം ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ, അതുകൊണ്ട് തന്നെ നദീസഞ്ജ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ബഹുശ്രേയസി നിത്യശ്രേണിംഗം ആവോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് നദീസഞ്ജ ഉണ്ടോന്നോ ചോദിക്കുന്നത്. സമാസത്തിന് ശേഷം ഏതിന് വരുമെന്ന് പറഞ്ഞു? സംസ്കൃതത്തിൽ ഏതിനാ വരുമെന്ന് പറഞ്ഞത്? ശ്രേയസി. ബഹുശ്രേയസിക്ക് വരുമെന്ന് പറഞ്ഞു. അതെങ്ങനെ? വിശേഷ്യത്തിന്റെ സ്വഭാവമെല്ലാം വിശേഷണത്തിന് വരുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റുമോ? എവിടെയെങ്കിലും വിശേഷ്യത്തിന് എന്തൊക്കെ സ്വഭാവങ്ങളുണ്ട് വിശേഷണത്തിനും അത് തന്നെ വരുമെന്ന് പറയാൻ പറ്റുമോ? അത് അങ്ങനെ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എങ്ങനെ? അഞ്ചും അംഗമല്ലല്ലോ, ലിംഗവചനങ്ങളല്ലോ ഇവിടെ ചോദിക്കുന്നു. സപ്നയാണ്, ഉപസർജനം നദീത്വം മക്തവ്യം എന്ന് പറഞ്ഞതാണ് നിത്യസ്ത്രീലിംഗമായിരുന്ന ശബ്ദം. ഇവിടെ നിത്യസ്ത്രീലിംഗമായിരുന്ന ഒരു ശബ്ദമാണ്. അപ്പൊ അതിന് ഇപ്പോൾ അത് സമാസത്തിൽ ഗുണമായി, ഇപ്പോൾ അത് എന്താണ് മൊത്തത്തിൽ പുല്ലിംഗമായി. അതുകൊണ്ട് അതിന് നദീസഞ്ജം വരാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് അതിന് വരാമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, ബഹുശ്രേയസിക്ക് നദീസഞ്ജം ഉണ്ടോന്നാ ചോദിക്കുന്നു. സമാസത്തിൽ ഗുണമായതുകൊണ്ട് ശ്രേയസിക്ക് വരുമെന്ന് പറഞ്ഞാൽ അതിനാർക്കും തർക്കമില്ല. ഞാൻ ചോദിക്കുന്നത് ബഹുശ്രേയസിക്ക് ഉണ്ടോ എന്നാണ്, ഉണ്ടെങ്കിൽ എന്തുകൊണ്ടെന്നാണ്. പിന്നിവിടെ പറഞ്ഞത് ശ്രേയസി നിത്യശ്രീലിംഗമാണ്, പ്രഥമലിംഗത്തെ ഗ്രഹിക്കണം, അതുകൊണ്ട് അതിന് നദീസഞ്ജം വരുമെന്നൊക്കെ പറഞ്ഞതോ? ഒറ്റയ്ക്കില്ലല്ലോ, ഇപ്പൊ ഇവിടെ ബഹുശ്രേയസിയിലല്ലേ ഇരിക്കുന്നു. ആ നമ്മളീ പറയുന്നതെല്ലാം പ്രക്രിയ. ഏത് നദീസഞ്ജ ശ്രേയസി ശബ്ദത്തിന് കിട്ടിയാ പോരെ? എന്ത് ബഹുശ്രേയസി എന്ന് ഞാൻ പറയുന്നു, ശ്രേയസി ശബ്ദത്തിനാണ് നദീസജ്ഞ. ബഹുശ്രേയസി എന്ന് പറയുന്നതിൽ ശ്രേയസി ശബ്ദത്തിനേ നദീസഞ്ജയുള്ളൂ, ബഹുവിനില്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ ബഹുശ്രേയസിക്കില്ലെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഏത് രൂപം എന്തുകൊണ്ട് വരത്തില്ല? ഏത് രൂപ കിട്ടാത്തത്? ആനന്ദയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത് അതിന്റെ വൃത്തിയില്? നദി അന്തം എന്ന് പറയുന്ന ഇവിടെ ഏതാണ്? അപ്പൊ നദി അന്തമാകുന്ന എങ്ങനെയാത്? നദി അന്തമാകുന്ന എങ്ങനെ? ബഹുശ്രേയസിയും നദി അന്തമാകുന്ന എങ്ങനെ? അപ്പൊ നദീ സഞ്ജ ഏതിനാണ്? ശ്രേയസിക്ക്. അപ്പൊ ഇവിടെ നദീ സഞ്ജ കിട്ടുന്നത് ശ്രേയസിക്കാണ്, ബഹുശ്രേയസിക്കല്ല. അതാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? നദ്യന്താ പരേഷാം, നദ്യന്തമായ ശബ്ദങ്ങൾ നദിയായി ശ്രേയസി, നദ്യന്തമായി ബഹുശ്രേയസി, അതിന്റെ പരത്തിലിരിക്കുന്ന ഞിത്തുകൾക്കെല്ലാം ആട് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇവിടെ നദ്യ എന്തോന്ന് എങ്ങനെ കിട്ടിയാണ് നദ്യഹായില്? ശ്രേയസിക്കാണ് നദീസ്. അതുകൊണ്ട് ബഹുശ്രേയസി എന്ന് പറയുന്ന നദ്യന്തമായി, നദി സപ്നയുള്ള ശബ്ദം അന്തത്തിൽ വന്നതായി. അതുപോലെ തന്നെ അമ്പാർത്ഥം നന്ദി ഓർഹർസ്വം, അവിടെ വൃത്തി എഴുതിയിട്ടില്ല, പക്ഷെ അവിടെ എന്താണ്? അമ്പാർത്ഥാന്താനാം നദ്യന്താനാം എന്നാണ്. അമ്പാർത്ഥം അന്ത്യത്തിൽ വരുന്ന ശബ്ദത്തിനും, കാരണം ഇതെല്ലാം തദന്തം വന്നുപോകും. എന്തുകൊണ്ട് തദന്തം വരുന്നത്? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് തദന്തം വരുന്നത്? അത് തന്നെ, എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നാ ചോദിച്ചത്. എങ്ങനെ? സമസ്തപദമായതുകൊണ്ടാണോ? അതുകൊണ്ട് വരൂ. നദ്യന്തമാകുന്ന എന്തുകൊണ്ടെന്ന് ഞാൻ ചോദിച്ചു, പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് അംഗാധികാരമാണ്, പദാങ്കാധികാരേ അംഗാധികാരത്തിലായതുകൊണ്ട് എന്തുവരും? തദന്തം എന്ന് കിട്ടും. അപ്പോ അതുകൊണ്ടാണ് നദ്യന്തം എന്നിവിടെ പ്രത്യേകം പറയുന്നത്. അപ്പൊ ശ്രേയസി ശബ്ദമാണ് ഇവിടെ നിത്യശ്രേണീയമായ ശബ്ദം. ഉം പ്രഥമലിംഗം എന്ന് പറയണ്ടേ എന്തുകൊണ്ട്? ഇപ്പൊ ബഹുശ്രേയസി എന്ന് പറയും, ശ്രേയസി ശബ്ദം നിത്യശ്രീലിംഗം തന്നെ. ഒരാൾ പറയുകയാണ് ബഹുശ്രേയസി എന്ന് പറയുന്ന പുല്ലിംഗമാണ്. അപ്പൊ നിങ്ങളീ പറയുന്ന നദീസഞ്ജ എവിടെ വരും? ഇതൊരു ശബ്ദമല്ലേ, പുല്ലിംഗ ശബ്ദമല്ലേ എന്ന് ചോദിക്കാമല്ലോ. ബഹുശ്രേയസി എന്ന് പറയുന്ന പുല്ലിംഗവും സ്ത്രീലിംഗവും. അപ്പൊ അതിനെങ്ങനെയാ നദീസഞ്ജ വരുന്ന കൂടെ പറഞ്ഞു നിത്യ സ്ത്രീലിംഗം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അത് പുല്ലിംഗം തന്നെ, പക്ഷെ അതിലെ ശ്രേയസി ശബ്ദം എന്ന് പറയുന്നത് നിത്യശ്രീലിംഗമാണ്. എപ്പോ? സമാസത്തിന് മുമ്പ്. സമാസത്തിന് മുമ്പ് എന്താണ് എന്റെ വൃത്തിയിൽ എഴുതിയിരിക്കുന്നത്? പൂർവം സ്ത്രാഖ്യസ്യ. പൂർവം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാസം തുടങ്ങിയ വൃത്തികൾക്ക് മുമ്പ്. സമാസത്തിന് വൃത്തി എന്ന് പറയും. പഞ്ചവൃത്തികളെ കുറിച്ച് നമ്മൾ പഠിക്കും. അതിലൊരു വൃത്തിയാണ് സമാസം. ഇവിടെ വൃത്തി എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഇപ്പൊ സമാസത്തിന് മുമ്പ് നിത്യസ്ത്രീലിംഗമായിരുന്നത് ഉപസർജനമായാൽ എന്ന് പറഞ്ഞാൽ ഗൗണമായി കഴിഞ്ഞാൽ എവിടെ എപ്പോഴാണ് ഗുണമാകുന്നത്? സമാസം മാത്രമല്ല, സമാസം പോലെയുള്ള മറ്റു ചില കാര്യങ്ങളിലും ഗൗണമാകാം. അങ്ങനെ ഗൗണമായി കഴിഞ്ഞാലും അതിന് നദീസജ്ഞയുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഏതിനാ നദീസജ്ഞ വരുന്നത്? ബഹുശ്രേയസിക്ക് വരൂ. അതുകൊണ്ടാണ് അത് ചോദിച്ചത്. അപ്പൊ ശ്രേയസി ശബ്ദത്തിന് നദീസഞ്ജ വരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താണ് നദ്യന്ത? നദ്യന്തമായ ശബ്ദം അതിന്റെ പരത്തിലിരിക്കുന്ന മിത്തുകൾക്ക് ആട് വരും എന്ന് പറഞ്ഞ എന്താണ്? അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം, ബഹുശ്രേയസി ശബ്ദത്തിന്റെ പരത്തിൽ സു വന്നപ്പോ സൂന് ലോപം വന്നു. ഏ സൂത്രപ്രകാരം? ഹൽങ്ങാഭ്യോദീർഘാസുദീശ്യപൃക്തം ഹൽ. അവിടെ പറഞ്ഞു അത്, ആ സൂത്രം പഠിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഹലന്തം മാത്രം ഇപ്പൊ നോക്കിയാൽ മതിയോ? സഹിശബ്ദത്തിന് അനങ് സൗ പ്രകാരം അനങ് വന്ന്, സർവനാമസ്ഥാന ജാസംബുദ്ധ ഉപതയ്ക്ക് ദീർഘം വന്ന്, നലവ് പ്രാതിനിധ്യം നകാരം ലോപിച്ചു. അവിടെ നകാരം ലോപിക്കുന്നതിന് മുമ്പ് പരത്തിൽ സൂ ഇരുന്നു. ആ സൂവിന് ഹലന്തത്തിന്റെ പരത്തിൽ സൂ ഇരുന്നപ്പോൾ ലോപിച്ചു. അവിടെ ഒന്നുകൂടെ പറഞ്ഞു. എന്താണ് നിയന്തത്തിന്? നിയന്തം നിയന്തത്തിന്റെ നീ എന്ന് പറഞ്ഞാൽ നീപ്പ്, ഘീഷങ്ങീനും മൂന്ന്. ഇവിടെ നീപ്പാണ്. അപ്പൊ നമ്മൾ ഇനി പഠിക്കേണ്ട കാര്യമാണെങ്കിലും പറഞ്ഞു. ശ്രേയസി ശബ്ദത്തിന് ഉഗിദശ എന്നുള്ള സൂത്രപ്രകാരം നീപ്പ് വരുന്നതാണ്. അപ്പൊ നിയന്തത്തിന്റെ പരത്തിൽ സൂന് ലോകം വരുമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ശബ്ദം ഏതാണ്? ബഹുശ്രേയസി ആണല്ലോ. അപ്പോ ഇവിടെ സു വന്ന ഏതിൽ നിന്നാണ്? ഏത് ശബ്ദത്തിൽ നിന്നാണ് സു വന്നത്? സുപ്പ്. ഏത് ശബ്ദത്തിൽ നിന്നാണ് വന്നത്? ബഹുശ്രേയസി. അപ്പൊ ഇവിടെ അംഗം ഏതാണ്? ബഹുശ്രേയസി. അപ്പൊ ബഹുശ്രേയസി ശബ്ദത്തിൽ നിന്നാണ് സു വിധിച്ചത് ആണല്ലോ. അതോ ശ്രേയസി ശബ്ദത്തിൽ നിന്നോ? അപ്പൊ ബഹുശ്രേയസി ശബ്ദമാണ് ഇവിടെ ത്തിന്റെ പരത്തിലാണ് അംഗം. അതിൽ നിന്നാണ് സു വിധിച്ചത്, അതിന് ലോപം വരും. അവിടെ ചോദിക്കുന്നത് ഈ ബഹുശ്രേയസി എന്ന് പറയുന്നത് ഞന്തമാണോ? ആണോ? ബഹുശ്രേയസി എന്ന് പറയുന്ന ശബ്ദം ഞന്തമാണോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് അത്? ഞാൻ ചോദിച്ചില്ല. ബഹുശ്രേയസി എന്ന് പറയുന്ന ശബ്ദം ഞന്തമാണോന്നാ ചോദിച്ചത്? അല്ല. എന്തുകൊണ്ട്? ഞന്തമായിരിക്കുന്ന ഏതാണ്? ശ്രേയസി ശബ്ദമാണ് അല്ലേ. ബഹുശ്രേയസി ഞന്തമല്ല. നോക്കുക, സഖൻ എന്ന് പറയുന്ന ശബ്ദം, സഹി ശബ്ദം സഖൻ എന്നായി. അത് ഹലന്തമാണ്. അതിന്റെ പരത്തിലിരുന്ന സൂലോപിച്ചു അല്ലേ. അപ്പൊ നിയന്തത്തിന്റെ പരത്തിലുള്ള സുലോപിക്കാം. പക്ഷെ ഇവിടെ ബഹുശ്രേയസി എന്ന് പറയുന്നത് നിയന്തമല്ല. ആണോ? ബഹുശ്രേയസി എന്ന് പറയുന്നത് ഞന്തം അല്ല, ഞന്തമായിരിക്കുന്ന ഏതാണ്? ശ്രേയസി. ശ്രേയസി എന്ന് ഉടസ്സു വിരിച്ചിട്ടുണ്ടോ? ശ്രേയസിയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ? ബഹുശ്രേയസി എന്നാണ് വിചാരിക്കുന്നത്, ശ്രേയസി എന്നല്ല. അപ്പോ ബഹുശ്രേയസിയുടെ പരത്തിൽ ഇരിക്കുന്ന സു ലോപിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ബഹുശ്രേയസി ഗന്ധമാണോ? എങ്ങനെ? രണ്ട് പദങ്ങൾ ചേർന്നാണ് സമാസം ഉണ്ടാകുന്നത്, സമ്മതിച്ചു. അഭിപ്ര വ്യത്യാസമൊന്നുമില്ല. അത് ശരിയാണ്, ബഹു ശ്രേയസി ചേർന്നാണ് ബഹുശ്രേയസി ഉണ്ടായത്. ഞാൻ ചോദിക്കുന്നത് ശ്രേയസിയാണോ ഗന്ധോ അതേ ബഹുശ്രേയസിയാണോ എന്നാണ്. ആയതുകൊണ്ട് ശ്രേയസി ശബ്ദം എന്ന് പറയുന്നത് ബഹുശ്രേയസിയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ശ്രേയസിയാണോ ഗന്ധം? ബഹുശ്രേയസിയാണോ? ബഹുശ്രേയസി അല്ലല്ലോ. ആണോ അല്ലയോ? എങ്ങനെ അങ്ങനെ പദം? അത് പദാധികാരവും അംഗാധികാരവുമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ പദാധികാരത്തിന്റെ കാര്യവും അംഗാധികാരത്തിന്റെ കാര്യവും ഇവിടെ ചോദിക്കുന്നു. ഞന്തം ഏതെന്നാ ചോദിക്കുന്നു. ഇപ്പൊ പദാധികാരം അംഗാധികാരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ ശരി, അതിനും തദന്തത്തിനും വരും. ഇവിടെ ഇപ്പൊ അതല്ല ചോദിക്കുന്നത്. നീ അന്തം എന്ന് പറയുന്നത് ബഹുശ്രേയസിയാണോ ശ്രേയസിയാണോ എന്നാണ്. എങ്ങനെ? ശ്രേയസി ബഹുശ്രേയസിയുടെ അന്തമാണ്. ശ്രേയസി എന്ന് പറയുന്നത് ബഹുശ്രേയസിയുടെ അന്ത്യത്തിലുള്ള പദമാണ്. സംബന്ധിച്ച ഏത് പദത്തിന്റെ? ശ്രേയസി എന്ന് പറയുന്നത് ഇതിലാണ് നീ വന്നിരിക്കുന്നത്, അതുകൊണ്ട് അത് നീ ബന്ധമായി. ആ ബഹുശ്രേയസി എന്ന് പറയുന്ന പദത്തിന്റെ അന്ത്യത്തിൽ നീബന്ധമായിരിക്കുന്ന പദം വന്നു, അതുകൊണ്ട് ബഹുശ്രേയസി. ബഹുശ്രേയസി എന്ന് പറയുന്നതും നീബന്ധമായെന്നാണ്. അപ്പോ ബഹുശ്രേയസി നീബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേയസി എന്ന് പറയുന്നതിന് നീപ്പ് വിധിച്ചത് സ്ത്രീലിംഗത്തിലാണ്, അത് സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോ നീപ്പ് വിധിച്ചു കഴിഞ്ഞാൽ, ഒരു ശബ്ദത്തിന് നീപ്പ് വിധിച്ചു കഴിഞ്ഞാൽ അത് സ്ത്രീ പ്രത്യേകം നീബന്ധമാകും. അപ്പോ ബഹുശ്രേയസി എന്ന് പറയുന്നതും അങ്ങനെ നീബന്ധമാണെങ്കിൽ, സ്ത്രീ പ്രത്യാന്തമാണെങ്കിൽ അതും സ്ത്രീലിംഗം എന്ന് പറയൂ, പറയേണ്ടി വരത്തില്ലേ? ബഹുശ്രേയസ്ത്രീ സ്ത്രീലിംഗ ശബ്ദമാണെന്ന് പറയേണ്ടി വരത്തില്ലേ? ശ്രേയസി ബന്ധമായ ശബ്ദം അന്ത്യത്തിൽ എന്നവിടെ പറഞ്ഞിട്ടുണ്ടോ? തദന്താന്ന് വെച്ചാൽ ഏതന്തം? നീ ആ ബന്ധം എന്നല്ലേ പറഞ്ഞിട്ടുണ്ടോ? നീ ആപ് അന്തമായ ശബ്ദം അന്തത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടോ? രണ്ടന്തം പറഞ്ഞിട്ടുണ്ടോ? നീ ആപ്പ് അന്തമായി വരുന്ന ശബ്ദം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ? നീ ആപ് അന്തമായി വരുന്ന മറ്റൊരു ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടോ? തന്നെന്ന് വെച്ചാൽ നീ അന്തം ആ ബന്ധം. ഇവിടെ ഇപ്പോൾ ശ്രേയസി ശബ്ദം നീ അന്തമാണ്. ശ്രേയസി ശബ്ദത്തിന്റെ ഫലത്തിൽ സു എന്നാൽ ലോപിക്കും. അപ്പൊ ഇത്രയൊന്നും നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തൽക്കാലം അവിടെ നിർത്തിയിട്ട് നേരെ വിഷയത്തിലേക്ക് വരാം. ഹൽങ്ങാഭ്യോ ദീർഘാസുദ്ധിച്ച വൃത്തം ഹലം എന്ന് പറയുന്ന സൂത്രം എന്താ പറയുന്നത്? ഹലന്തത്തിന്റെ പരത്തിലിരിക്കുന്ന സു ലോപിക്കും. അതുപോലെ പറഞ്ഞു ഞിയന്തം ആബന്ധത്തിന്റെ പരത്തിലിരിക്കുന്ന സു ലോപിക്കും. ദീർഘമായിരിക്കും, അത് ഹ്രസ്വം വരാം. സമാസത്തില് അത് ഹ്രസ്വമാവും, ഞീപ്പും മറ്റുമൊക്കെ. അപ്പൊ അവിടെ ഇത് പ്രവർത്തിക്കത്തില്ല. അപ്പൊ ദീർഘമായ ഞീയും ആപ്പും അങ്ങനെ വരുന്ന ശബ്ദത്തിന്റെ പരത്തിൽ. അപ്പോ ബഹുശ്രേയസി സു എന്നിരിക്കുമ്പോ സു എന്ന് പറയുന്നത് ദീർഘമായ നിയന്തത്തിന്റെ പരത്തിലാണിരിക്കുന്നത്. ബഹുശ്രേയസ് സമാസങ്ങൾ ഒക്കെ പഠിക്കാത്തതുകൊണ്ടാണ് അവിടെ ബുദ്ധിമുട്ട് വരുന്നത്. ഇത്രയും മാത്രം മനസ്സിലാക്കുക, ബഹുശ്രേയസി എന്ന് പറയുന്നിടത്ത് ശ്രേയസി എന്ന് പറയുന്ന നീബന്ധം, നീബന്ധമായ ശബ്ദം എന്ന് പറയുന്നത് ശ്രേയസിയാണ്, ബഹുശ്രേയസി അല്ല. കാരണം ശ്രേയസ് ശബ്ദത്തിൽ നിന്നാണ് ഞീപ്പ് വിധിച്ചത്. അപ്പം ഞീബന്ധം എന്ന് പറയുന്നത് ശ്രേയസിയാണ്. അപ്പം ഞീബന്ധമായ ശ്രേയസിയുടെ പരത്തിലിരിക്കുന്ന സൂന് ലോകം വരും. സിംഹം പറയാണ് ഞീബന്ധത്തിൽ നിന്ന് വിധിച്ച സൂന് ലോകം വരും എന്ന് പറഞ്ഞാൽ ഇവിടെ ലോകം വരത്തില്ല. കാരണം ഇവിടെ പരത്തിലിരിക്കുന്ന സൂ എന്ന് പറയുന്നത് ഞീബന്ധത്തിൽ നിന്ന് വിധിച്ചതല്ല, പിന്നെയോ ബഹുശ്രേയസി എന്ന് വിധിച്ചതാണ്. ബഹുശ്രേയസി ഞീബന്ധമല്ല, ഞീപ്പ് ഏതിനാണോ വിധിച്ചത് അതാണ് ഞീബന്ധം. ഞീപ്പ് വിധിച്ചിരിക്കുന്നത് ശ്രേയസിയാണ്. ശ്രേയസി ശ്രേയസ് ശബ്ദത്തിനാണ് ഞീപ്പ് വിധിച്ചത്. അപ്പൊ ശ്രേയസി ഞീബന്ധം, ഞീബന്ധത്തിന്റെ പരത്തിൽ എന്തിരിക്കുന്നു സു, അതുകൊണ്ടാണ് അതിന് ലോകം വരുന്നത് എന്നത് സാമാന്യമേ മനസ്സിലാക്കുക, കൂടുതൽ ചിന്തിക്കണ്ട. അതായത് ഇവിടെ വരുന്നത് ഇത് ഹൽങ്ങാഭ്യോ ദീർഘാസുതിശ്ചിത്യപൃക്തമല എന്നുള്ളിടത്ത് സു എന്ന് പറയുന്നത് വിഹിത വിശേഷണമല്ല എന്ന് പറയും. ഹലന്തത്തിൽ നിന്നും ഞാബന്ധത്തിൽ നിന്നും വിധിച്ച സുവിന് ലോപം വരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഹലന്തത്തിൽ നിന്നും ഞാബന്ധത്തിൽ നിന്നും പരത്തിലിരിക്കുന്ന സുവിന് ലോപം വരുമെന്നാണ്. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഹലന്തത്തിൽ നിന്നും ഞാബന്ധത്തിൽ നിന്നും പരത്തിലിരിക്കുന്ന സു അല്ല, അതിൽ നിന്ന് വിധിക്കണമെന്നില്ല. അപ്പൊ ഇവിടെ സു വിധിച്ചത് എന്റെ അംഗം എന്ന് പറയുന്നത് ബഹുശ്രേയസിയാണ്, അത് നീബന്ധമല്ല. നീബന്ധം എന്ന് പറയുന്നത് ശ്രേയസിയാണ്. അപ്പൊ സു എന്ന് പറയുന്നത് നീബന്ധത്തിൽ നിന്ന് വിധിച്ചതല്ല, എന്നാലും ലോകം വരും. കാരണം ഹൽങ്ങാഭ്യൂ ദീർഘാസുദീശ്യവൃത്തം ഹല്ലെന്ന് പറയുന്നിടത്ത് സു എന്ന് പറയുന്നത് വിഹിത വിശേഷണമല്ല. എന്നുവെച്ചാൽ ഗന്ധത്തിൽ നിന്നും വിധിച്ച സു എന്നവിടെ പറഞ്ഞിട്ടില്ല, ഒരു ചെറിയ വ്യത്യാസമാണ്. മറിച്ച് ഗന്ധത്തിൽ നിന്നും പരമിലിരിക്കുന്ന സു എന്നേ ഉള്ളൂ, ഗന്ധത്തിൽ നിന്നും പരമിരിക്കുന്ന സു. അപ്പൊ ഇവിടെയും എന്താണ്, ഗന്ധത്തിൽ നിന്നും വിധിച്ച സു അല്ലെങ്കിലും ഗന്ധത്തിൽ നിന്നും പരത്തിലിരിക്കുന്ന സു, അതുകൊണ്ട് അതിന് ലോകം വരുന്നു. അങ്ങനെ ബഹുശ്രേയസി സുവിന് ലോകം വരുന്നു. പലയിടത്തും പറയും എന്താണോ ഇന്ന ഇടത്തിൽ നിന്ന് വിധിച്ചതിന് ഇന്ന കാര്യം വരും എന്ന് പറഞ്ഞു, അതാണ് വിഹിത വിശേഷണം എന്ന് പറയുന്നത്. ചിലയിടത്ത് പറയും അങ്ങനെയല്ല, ഇന്ന അംഗത്തിൽ നിന്നല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് പരത്തിലിരിക്കുന്നതിന് ഇന്ന കാര്യം വരും എന്ന് പറയും. അവിടെ പരമെന്ന് പറഞ്ഞാൽ വിഹിത വിശേഷണമല്ല, എന്ന് വെച്ചാൽ വിധിച്ചതെന്ന് അർത്ഥമില്ല, പരത്തിലിരുന്നാൽ മതി, വിധിക്കണമെന്നില്ല. പഹൽഞാഭ്യോ ദുർഗാസുദിശ്യവൃത്തം എന്ന് പറയുന്നിടത്ത് അതാണ്, സു പരത്തിലിരുന്നാൽ കാര്യം വരും. പൂർവ്വത്തിലെ ആ നിമിത്തത്തിൽ നിന്ന് വിധിച്ചായിരിക്കണമെന്നില്ല. ഇവിടെ നിമിത്തം എന്ന് പറയുന്നത് ഗന്ധമാണ്, ഗന്ധത്തിൽ നിന്ന് വിധിച്ചതല്ല. ഗന്ധം എന്ന് പറയുന്നത് ശ്രേയസി, അതിൽ നിന്ന് വിധിച്ചതല്ല. മറിച്ച് ഗന്ധത്തിൽ നിന്ന് പരമിരിക്കുന്നതാണ്. അതുകൊണ്ട് ലോകം വരും. അത് മുമ്പോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം വരും. ഇവിടെ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നെയോ. അത് പലയിടത്തും ഈ വ്യത്യാസം വരും. ചിലയിടത്ത് പറയും വിധിച്ചത്, ചിലടത്ത് പറയും പരമിരിക്കുന്നത് എന്ന് പറയും. വ്യത്യാസം വരും. നമ്മൾ മുമ്പൊരു സൂത്രം പഠിച്ചിട്ടുണ്ട്, ആമി സർവനാമന സുട്ട്. അതിന്റെ വൃത്തി പറഞ്ഞിട്ടുണ്ട് അവർണാന്താ പരസ്യ സർവനാമനോ ഹീതസ്യ. രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്താ പറയുന്നത്? സർവ അവർണാന്തത്തിൽ നിന്ന് പരമിരിക്കുന്ന ആമിന് സുട്ട് വരും. രണ്ടാമതെന്താ പറയുന്നത്? സർവനാമത്തിൽ നിന്നും വിധിച്ചതാണ് വിഹിത വിശേഷണം എന്ന് പറയുന്നത്. സുട്ടിനെ വിശേഷിപ്പിക്കുക, ആമിനെ വിശേഷിപ്പിക്കുകയാണ്. സർവനാമത്തിൽ നിന്നും വിധിച്ച ആമായിരിക്കും എന്ന് പറയുമ്പോൾ എന്തായി? സുട്ടാകും വരണമെങ്കിൽ സർവനാമത്തിൽ നിന്ന് വിധിച്ചതായിരിക്കും. ഇവിടെ വിഹിത വിശേഷണമാണ്. പരത്തിലിരുന്നാൽ പോരാ, ആമെന്ന് പറയുന്നത് സർവനാമത്തിൽ നിന്നും വിധിച്ചതായിരിക്കും, അതിനെ സുട്ട് വരണം. പിന്നെ വേറൊന്ന് പറയുന്ന എന്താണ്? അവർണാന്തത്തിന്റെ പരം എന്ന് വെച്ചാൽ അവർണാന്തത്തിൽ നിന്ന് വിധിക്കണമെന്നില്ല. അവർണാന്തത്തിൽ നിന്നും വിധിക്കണമെന്നില്ല, പരത്തിലിരുന്നാൽ മതി. പക്ഷേ സർവനാമത്തിൽ നിന്നും വിധിച്ചതുമായിരിക്കും. രണ്ട് കാര്യങ്ങൾ കൂടെയുണ്ട്. എന്താണ്? ആമെന്ന് പറയുന്നത് സർവനാമത്തിൽ നിന്ന് വിധിച്ചതുമായിരിക്കണം, പരത്തിൽ. അങ്ങനെ പറയുന്ന എന്തോ, അതുകൊണ്ട് എന്താ പ്രയോജനം? ഇപ്പൊ ഹലന്തത്തിന്റെ പരത്തിലിരുന്നാലും വരും, അല്ല അവർണാന്തത്തിൽ നിന്നും വിധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ ഹലന്തത്തിന്റെ പരത്തിലിരുന്നാൽ അതിന് കിട്ടത്തില്ല. ഹലന്തത്തിൽ നിന്ന് വിധിച്ചതിന് കിട്ടത്തില്ല. സർവനാമങ്ങൾ അതെന്തുകൊണ്ട് ഹലന്തുകൊണ്ട്. ഇവിടെ പറയുന്ന അവർണാന്തത്തിന്റെ പരത്തിലെന്ന് പറഞ്ഞാൽ മതി. എന്നുവെച്ചാൽ അവർണാന്തത്തിൽ നിന്ന് വിധിച്ചതാകണമെന്നില്ല, അവർണാന്തത്തിന്റെ പരത്തിലിരുന്നാൽ മതി. പക്ഷേ സർവനാമത്തിൽ നിന്നും വിധിച്ചതായിരിക്കും. ആ വരുന്ന ഭാഗത്താണ് എന്ത് പറയുന്നത്? അത് വിഹിത വിശേഷണമാണ് എന്ന് പറയുന്നു. അതുപോലെ ഇവിടെ വിഹിത വിശേഷണം ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ, പരത്തിലിരുന്നാൽ മതി. വിഹിത വിശേഷണമാകത്തില്ല, ആകണമെങ്കിൽ വിഹിതമെന്ന് പറയുന്നു. വിധിച്ചതെന്ന് പറയുന്നില്ല, പരത്തിലിരുന്നാൽ മതി. അപ്പൊ ഇവിടെ ഗന്ധത്തിന്റെ പരത്തിലാണ്, എന്നാൽ ഗന്ധത്തിൽ നിന്നും വിധിച്ചതല്ല. സൂന് ലോകം വരും. അത് തൽക്കാലം അത്രയും മനസ്സിലാക്കുക. മനസ്സിലായില്ലെങ്കിലും ഇവിടെ രൂപസിദ്ധി ശ്രദ്ധിച്ചാൽ മതി. ബഹുശ്രേയസി എന്ന് പറയുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം പ്രധാനമായിട്ടും ശ്രേയസി ശബ്ദത്തിനാണ് നദീസഞ്ജ. ബഹുശ്രേയസി എന്ന് പറയുന്നത് നദ്യന്തമാണ്. അതുകൊണ്ട് നദീസംജ്ഞയുള്ള ശബ്ദങ്ങൾക്ക് വിധിക്കുന്ന കാര്യങ്ങളെല്ലാം ബഹുശ്രേയസിക്കും വരും. ബഹുശ്രേയസി എന്ന് പറയുന്നതിൽ ശ്രേയസി എന്ന് പറയുന്നത് നീബന്ധമാണ്. സ്ത്രീലിംഗ പ്രത്യാന്തമാണെങ്കിലും ബഹുശ്രേയസി സമാസത്തിൽ പുല്ലിംഗമായി. ഇപ്പൊ ബഹുശ്രേയസി എന്ന് പറയുന്ന ഒറ്റപ്പദം അത് പുല്ലിംഗമാണ്, ഈകാരാന്തമാണെങ്കിലും. ശ്രേയസി ശബ്ദം നിത്യസ്ത്രീലിംഗമാണ്, സമാസത്തിൽ പുല്ലിംഗമായാലും ബഹുശ്രേയസി എന്ന് പറയുന്നതിലെ ശ്രേയസി ശബ്ദത്തിന് നദീസജ്ഞ ഉണ്ട്. ഇവിടെ നദീകാര്യങ്ങൾ വരുന്നത് നദീകാര്യങ്ങളെല്ലാം അംഗാധികാരത്തിലായതുകൊണ്ട് തദന്ത വിധി അനുസരിച്ച് നദീകാരങ്ങൾ വരും. പമ്പാർത്ഥ നദ്യുർ ഹർസുഹ അംഗാധികാരത്തിലാണ്, അതുകൊണ്ട് നദ്യന്തമായ ശ്രേയസി ശബ്ദത്തിന് ഹർസും വന്നു. ആണ്നദ്യഹ അംഗാധികാരത്തിലാണ്, നദ്യന്തമായ ബഹുശ്രേയസിയുടെ പരത്തിലിരിക്കുന്ന അംഗിത്തിന് ആട് വന്നു. ആട് വന്നു കഴിഞ്ഞാൽ ആടശ്ച ആടു അജിവരെ വൃദ്ധി ഏകാദേശിയാർ ആ എന്നിരുന്നു, വൃദ്ധി വന്നു, ഐ എന്ന് വന്നു, ബഹുശ്രേയസി ഐ എന്നിരുന്നു, ഇതുകണിച്ച് വന്ന് ബഹുശ്രേയസ്യൈ ബഹുശ്രേയസിഭ്യാം ബഹുശ്രേയസി ബഹുശ്രേയസി ങസി അസ് ശേഷിക്കും. ശ്രേയസി നദീസപ്ഞയുണ്ട്, ബഹുശ്രേയസി നദ്യന്തമാണ്, നദ്യന്തമായ അംഗത്തിന്റെ പരത്തിലിരിക്കുന്നു. അസ് ഞിത്തായുണ്ട് സൂത്രം വരുന്നു. ആണ്നദ്യാഹ അസിന് ആട്ടു വന്നു. ടിത്തായുണ്ട് സൂത്രം വന്നു. അദ്യന്തോട്ടകിതു ആ അസ് എന്നിരിക്കുന്നു. ഏത് സൂത്രം വരുന്നു? വൃത്തി അകസവർണ ദീർഘം ഒന്നുകൂടി ആടശ വിശേഷമായോണ്ട് അത് വരുന്നു. അകസവർണ ദീർഘം വേണമെങ്കിലും വരാം. ആടശ വന്നാലും രൂപത്തിന് വ്യത്യാസമില്ലെങ്കിൽ ഏത് സൂത്രം വന്നാലും കുഴപ്പമില്ല, പക്ഷെ വിശേഷസൂത്രം ഏതോ അത് വരും. രണ്ടും വരാം. അകസവർണ ദീർഘം വന്നു കഴിഞ്ഞാലും കാരണം എന്താണ്? ലക്ഷ്യം അതാണ് നോക്കുന്നത്. രൂപം എങ്ങനെ ശ്രദ്ധിക്കും? അകസവർണ ദീർഘം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ആ തന്നെ വരും. ആടശ വന്നാലും ആ തന്നെ. പക്ഷെ ഇതൊരു വിശേഷ സൂത്രമായതുകൊണ്ട് ഇത് മറ്റു സ്ഥലങ്ങളിൽ ഇതിൻ്റെ ആവശ്യമുണ്ട്. ആടശയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇതിൻ്റെ ആവശ്യമുണ്ട്. തിങ്ങന്തത്തിലും മറ്റും നമ്മൾ പഠിക്കും. ഇവിടെ എന്തോരം വൃദ്ധി വന്നു. വൃദ്ധി വന്നിട്ട് ബഹുശ്രേയസ്യാസ് എന്ന് വരും. ഋത്തു വിസർഗം വന്ന് ബഹുശ്രേയസ്യ ബഹുശ്രേയസി ആസ് എന്നിരിക്കുന്നിടത്ത് ഏകവണിച്ചി ബഹുശ്രേയസ്യാഹ പഞ്ചമി ഏകവനത്തില് ബഹുശ്രേയസിഭ്യാം ബഹുശ്രേയസിഭ്യ അടുത്ത് ബഹുശ്രേയസി അസ് ശ്രേയസി നദീസഞ്ജയുണ്ട്. ബഹുശ്രേയസി നദ്യന്തമാണ്, അംഗമാണ്, പരത്തിൽ എന്തിരുന്നു? അസിരുന്നു. ഞിത്താണ്. ആ നദ്യഹ നദ്യന്തമേണ്ട ആട്ട് വന്നു. ആടശ വൃദ്ധി വന്നു. ബഹുശ്രേയസി ആസ് വിഗണിച്ചു വന്നു. ബഹുശ്രേയസ്യാസ് സകാരത്തിന്റെ വിസർഗം വന്നു. ബഹുശ്രേയസ്യാഹ ബഹുശ്രേയസി ഓസ് എന്നിരിക്കുമ്പോ ഇഗണിച്ച് ബഹുശ്രേയസി ഓസ് എണ്ണു വന്നു. ബഹുശ്രേയസ്യോസ് ഋത്തു വിസർഗം ബഹുശ്രേയസ്യോഹോ വരുന്നു. അടുത്ത് ബഹുശ്രേയസി ആം ഏത് സൂത്രം വരുന്നു? നദീസഞ്ജ ഉണ്ടോ അവിടെ? ഉണ്ടോ? ശ്രേയസിക്ക് നദീസഞ്ജയുണ്ട്. പിന്നെ പരത്തിൽ ഞിത്തുണ്ടോ? ആണ്നദ്യാഹ വരുമോ? പിന്നെ ഏത് വരും? അതെങ്ങനെ ഇവിടെ പ്രവർത്തിക്കുന്നത്? പ്രശ്ന അധ്യാപകം എന്നിട്ട് ഇവിടെ പ്രവർത്തിക്കും. എന്താണ് എന്റെ നദീസപ്ഞയുണ്ട്, അതുകൊണ്ട് പ്രവർത്തിക്കും. അവിടെ പറഞ്ഞിട്ടില്ലേ ഹ്രസ്വന്താത് നദ്യന്താത് നദ്യന്തം ആബന്ധം ഇത് നദ്യന്തമാണ്, അത് അംഗാധികാരത്തിലല്ലേ. അപ്പൊ നദ്യന്തമായതുകൊണ്ട് അതിന്റെ പരത്തിലിരിക്കുന്ന ആമിന് നൊട്ട് വരും, ആഗമമായി വരും. അവിടെ നമ്മൾ ഹ്രസ്വാന്തത്തിനാണ് ഉദാഹരണം ഇതുവരെ പഠിച്ചത്. ഇപ്പോഴാണ് നദ്യന്തം വന്നത്. ഇത് നദ്യന്തമാണ്. എന്തുവരുന്നു? നദ്യന്തമായതുകൊണ്ട് ഇവിടെ പരത്തിൽ ആമിന് നൊട്ടുവരുന്നു. മുമ്പ് നദ്യന്തത്തിന് ഉദാഹരണം വന്നോ? ഇല്ല. ഇപ്പൊ ബഹുശ്രേയസി നാം ഇത് വേണിച്ച് വരുമോ? നാമി വരുമോ? അപ്പൊ ഇവിടെ ബഹുശ്രേയസി ഹർസമാണോ ദീർഘമാണോ? അപ്പൊ നാമി വന്നാൽ എന്ത് സംഭവിക്കും? രൂപാത് തന്നെ വരും. ജലേ വൃഷ്ടി സ്ഥലേ വൃഷ്ടിന്യായ വന്നാലും ദീർഘം തന്നെ, വന്നില്ലെങ്കിലും ദീർഘം തന്നെ. എന്നാ വന്നേക്കാവെന്ന് വിചാരിക്കും സൂത്രം. സൂത്രങ്ങൾ അങ്ങനെയാണ്. എന്ത് വരുന്നു? ഗുശ്രേസി നാം നത്തും വരൂ. അത് രേഫം നിമിത്തമുണ്ടല്ലോ. ഏതിന്റെ? ഭൂശ്രേസി എന്നുണ്ട്. അതുകൊണ്ടാണോ വരാത്തത്? എന്താ അപവാദം? ഹർസവും ദ്യാപവും നെട്ടെന്ന് പറയുന്ന ഏതിന്റെ അപവാദം? അതുകൊണ്ടാണോ? ഉറപ്പാണോ? ആണോ? വേറെ എന്തെങ്കിലും കാരണം പറയാനുണ്ടോ? കുറച്ചുകൂടി നല്ല കാരണം. ഞാൻ പറയുന്ന അതുകൊണ്ടല്ല, ഏകപദം അതാണ്. അവിടെ വൃത്തി പറഞ്ഞു എന്താണ്? സമാനപദേ. ഏകപദമായിരിക്കണം. ഇവിടെ എന്താണ്? സമസ്തപദമാണ്. ഏകപദം എന്ന് പറഞ്ഞാൽ അഖണ്ഡപദം, ഒറ്റപദമായിരിക്കും. ഇവിടെ ബഹുശ്രേയസി രണ്ട് പദങ്ങൾ കൂടി ചേർന്ന് ഒറ്റപ്പദമായതാണ്. അങ്ങനെയുള്ളിടത്ത് അട്കുപ്പാണുവായവി പ്രവർത്തിക്കത്തില്ല. അങ്ങനെയുള്ളിടത്ത് നത്വം വരുവാൻ വേറെ സൂത്രങ്ങളുണ്ട്. സമസ്ത പദങ്ങളിലും നത്വം വിധിക്കാൻ വേറെ സൂത്രങ്ങളുണ്ട്. അട്കുപ്പാണുവായ അഭിപ്രകാരം വരണമെന്നുണ്ടെങ്കിൽ അത് ഏകപദമായിരിക്കണം, അഖണ്ഡപദമായിരിക്കണം. എന്ന് വെച്ചാൽ പദങ്ങളിൽ ഖണ്ഡം വരാൻ പാടില്ല. ഇവിടെ രണ്ട് പദം ചേർന്നാണ് വന്നത്. പിന്നെ ഇവിടെ പറയാൻ എന്താണ്? നിമിത്തമുണ്ടെങ്കിലും വ്യവായം വേറെ കൂടുതൽ വന്നു. പക്ഷെ മുഖ്യമായ കാരണം അതല്ല. സമാനപദത്തിൽ മാത്രമേ അത് പ്രവർത്തിക്കത്തുള്ളൂ, ഒറ്റപ്പദത്തിലേ പ്രവർത്തിക്കൂ. രണ്ട് പദങ്ങൾ ചേർന്ന് ഒരു പദമായാൽ അതിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അടുത്ത് ബഹുശ്രേയസി നീ എന്നിരിക്കുന്നു. ഇവിടെ ഞിത്താണ്. വ്യത്യാസമാണ്. അത് പറഞ്ഞത് സ്പഷ്ടമാണ്. ഒരു പദമാണെങ്കിൽ ഒരാണത്വം, അല്ലാതെയും വരും. ആ വരണമെങ്കിൽ സൂത്രങ്ങൾ നത്വപരണത്തെ നോക്കണം. ഒരുപാട് സൂത്രങ്ങളുണ്ട്, ഗണങ്ങളുണ്ട്, ഗണത്തിൽപ്പെടുത്താം. ആകൃതി ഗണങ്ങളുണ്ട്, അതിലൊക്കെ പെടുത്തി. അങ്ങനെ അല്ലാതെ വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സൂത്രം കാണും, അല്ലെങ്കിൽ ആകൃതി ഗണത്തിൽ പെടുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടി ചിലയിടത്ത് നിമിത്തമെല്ലാം കാണും, നഗാരത്തിൽ നത്വം വന്നിരിക്കില്ല. അപ്പോൾ എന്തുകൊണ്ട് വന്നില്ല? അത് സമാനപദം അല്ലാത്തതുകൊണ്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണം രാമനാമ. രാമനാമ എന്ന് പറയുന്നിടത്ത് നഗാരത്തിന് നത്വം വരത്തില്ല. എന്തുകൊണ്ട്? സമസ്ത പദമാണ്, അനേക പദമാണ്, നിമിത്തങ്ങളെല്ലാം ഉണ്ട്, ഉപകാരമെല്ലാം ശരിയാണ്. പക്ഷെ രാമ നാമ രണ്ട് പദങ്ങളാണ്, രാമൺ നാമ എന്ന് പറയുന്നത്. പക്ഷെ നത്വം വിധിക്കാൻ ഒരുപാട് സൂത്രങ്ങളും വാർത്തീയങ്ങളും അപവാദങ്ങളും നിഷേധങ്ങളും എല്ലാം ഉണ്ട്. ഉണ്ട് എല്ലാം കൂടെ എന്നോട് കയറി ചോദിക്കരുത്. പറയാൻ ഓർക്കാനും പ്രയാസമായിരിക്കും. അത്രമാത്രം സൂത്രങ്ങളും അപവാദങ്ങളും ഉണ്ട്. ആ അതുപോലെ സ്പെഷ്യൽ സൂത്രമുള്ളതുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞ ഏത് സൂത്രമെന്ന് ചോദിക്കരുത്. ഒരുപാട് സൂത്രങ്ങളും വാർത്തകങ്ങളും നിപാതങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ചിലടത്ത് വരും, ചിലടത്ത് വരത്തില്ല. പക്ഷെ രാമായണത്തിന് രാമായണം രാമായണമെന്നാക്കി കളയരുത്, അത് വലിയ അബദ്ധമായി പോകും. സംസ്കൃതം പഠിക്കുന്നവരങ്ങനെ ആക്കും. രാമായണത്തിനെ ഈ മതപ്രസംഗം നടത്തുന്നവരൊക്കെ പറയാറുണ്ട്, ഭാഗവതക്കാർ ഭാഗവത പ്രഭാഷണം നടത്തുന്ന ഒരു സ്ഥിരം പറയും രാമായണം. അതെ, രാമായണം. മായിക എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? അതെ തന്നെ. അതെ, മായിക തമിഴിൽ പറയുമോ? മായിക എന്ന് പറയും, രാമായണം എന്ന് പറയും. പൊതുവെ അങ്ങനെ പറഞ്ഞതിന് വലിയ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ സംസ്കൃതത്തിൽ അങ്ങനെ ഒരർത്ഥമൊന്നുമില്ല രാമായണത്തിന്. അതിപ്പോ അത് ഓരോരുത്തരുടെ സൗകര്യം പോലെയാണ്. ഗുരു എന്ന് പറഞ്ഞാൽ അന്ധകാരം എന്നർത്ഥം പറയുമെങ്കിൽ രാ എന്ന് പറഞ്ഞാൽ അന്ധകാരം എന്ന് പറഞ്ഞില്ലേ. പക്ഷെ സംസ്കൃതത്തിൽ മായണമില്ല, അവിടെയാണ് കുഴപ്പം വരുന്നത്. മായണമെന്നില്ല, അതുകൊണ്ടാക്കിയെടുക്കാം സംസ്കൃതത്തിൽ വലിയ പാടാ. പക്ഷേ മതപ്രസംഗരൊക്കെ അങ്ങനെ പറയും, അറിവില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. അടുത്ത ബഹുശ്രേയസി ഇങ്ങിന്നിരിക്കുന്നു, പരത്തിലിരിക്കുന്ന ഇങ്ങിത്താണ്. അപ്പൊ അവിടെ അണ്ണദ്യാഹ വരാമോ? വരാം, തടസ്സമൊന്നുമില്ല. ബഹുശ്രേയസി നദ്യന്തമാണ്, പരത്തിൽ ഇങ്ങിത്തിരിക്കുന്നു. എന്തുവരും? ആ വരാം. വന്നു കഴിഞ്ഞാൽ എന്തുവരും? ആണ്ണദ്യാഹ ആടശ വന്നാൽ എന്തുവരും? വൃത്തി വരും. പക്ഷെ ഇവിടെ അതിന് മുമ്പ് ഒരു സൂത്രം പറയുന്ന എന്താണ്? നീരാം നദ്യാം നിഭ്യ നദ്യന്താത് ആബന്ധാത് നീശബ്ദാശ പരസ്യ നേരാം. നീക്ക് നേരിട്ട് ആമിനെ വിധിക്കുകയാണ്. നീ എന്ന് പറയുന്ന ശബ്ദത്തിന് നേരിട്ട് ആമിന്, അതാണ് സൂത്രത്തിൽ എന്താണ്? ആം. നീയുടെ ഷഷ്ടിയാണ് ഞേ ഹേ. അതിനെന്ത് വിധിക്കുന്നു? ആം. എപ്പോ? നദി ആം നീഭ്യ ആപ്പാണ് ആം ആയത്. ഏ സൂത്രപ്രകാരം? പകാരത്തിന് മകാരം വന്നു. അതാണ് വൃത്തി പറഞ്ഞിരിക്കുന്നത്. നദി എന്ന് വെച്ചാൽ നദ്യന്ത, അത് അംഗാധികാരമാണ്. അപ്പൊ നദ്യന്ത എന്ന് വരും. പിന്നെ അവിടെ ആപ്പ് എന്നാണ് പറഞ്ഞ ആബന്ധാത്. പിന്നെ പറയുന്ന എന്താണ്? നീ, നീ ശബ്ദ. അവിടെ തദന്തമില്ല. നദ്യന്തം ആബന്ധം നീ ശബ്ദം, അതിൻ്റെ പരത്തിലിരിക്കുന്ന, അതിനീ തദന്തമായിട്ട് എടുക്കുന്നതിന് ദോഷമൊന്നുമില്ല. നദ്യന്തം ആബന്ധം നീ ശബ്ദത്തിൻ്റെ പരത്തിലിരിക്കുന്ന നീക്ക് ആം, നീക്ക് ആം വരും. സപ്തമിയിലങ്ങിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് മാത്രം നോക്കിയാൽ മതി, ബാക്കിയെല്ലാം വിട്ടയ്ക്കുക. നീയും ആപ്പും എല്ലാം വിട്ടയ്ക്കുക. നദ്യന്തത്തെ എടുക്കുക. ബഹുശ്രേയസി നദ്യന്തമാണ്, അതിൻ്റെ പരത്തിലിരിക്കുന്ന നീക്ക് ആം വരും. ആം വന്നു കഴിഞ്ഞാൽ നീയിലെന്താ ശേഷിക്കുന്നത്? ഈ അതിനാം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാവും? ബഹുശ്രേയസി ആം വന്നിരിക്കും. ബഹുശ്രേയസി ആം വന്നിരിക്കുമ്പോൾ ആം വരം വരുന്ന ഏ സൂത്രം വരാം? വർഷം നദ്യാപോ ഒന്നൊട്ട് വരാം. പക്ഷെ ഇവിടെ അത് വരത്തില്ല. ഇവിടെ ഹർസം നദ്യാപോ ഒന്നൊട്ടിന് വരാൻ പറ്റത്തില്ല. വിപ്രേഷയിലെ പരങ്കാര്യം കാരണം നോക്കുക. ആൺ നദ്യാഹ എന്ന് പറയുന്നതും ഹൃസ്വ നദ്യാവ് നുട്ടെന്ന് പറയുന്നതും രണ്ടും അംഗാധികാരത്തിലാണെങ്കിലും അണ്ണദ്ധ്യായണ പരം. അണ്ണദ്ധ്യായണ പരം, അതുകൊണ്ട് അത് വരും. പരം എന്ന് പറയാൻ സൂത്രം നമ്പർ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. പിന്നെ എങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ രൂപം എങ്ങനെയാണ്? ബഹുശ്രേയസ്യാം നൊട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ രൂപം വരത്തില്ല. അതുകൊണ്ട് ഞാൻ തറപ്പിച്ചങ്ങ് പറഞ്ഞതാണ്. എന്താണ്? ഇവിടെ നൊട്ട് വരത്തില്ല. പരമായ ആണ്ണദ്ധ്യായ പ്രകാരം ആട് വരും, ആടച്ചവൃദ്ധി വരും. അതായത് ബഹുശ്രേയസി നീ എന്നിരുന്നു. നീക്കാം വിധിച്ചപ്പോൾ എന്തായി? ബഹുശ്രേയസി ആം, ബഹുശ്രേയസി ആം. ഹ്രസ്വം നദ്യാപോ നൊട്ട് പറയുന്ന നദ്യത്വത്തിന്റെ പരത്തിൽ ആമിരുന്ന നൊട്ട് വരാമെന്ന്. ആണ്ണദ്ധ്യാ പറയുന്നത് ഞിത്തിന് ആട്ട് വരുമെന്ന്. ഇവിടെ പരത്തിലിരിക്കുന്ന നാമം ഞിത്താണല്ലോ, കാരണം ഞിത്തിന്റെ സ്ഥാനത്തല്ലേ വന്നത്. ഞിത്തിന്റെ സ്ഥാനത്ത് വന്ന ആമിനെയും ഞിത്തായി കണക്കാക്കാം. സൂത്രപ്രകാരം സാനിപദാദേശം പ്രകാരം ഞിത്തായി. അപ്പൊ ഞിത്തായതുകൊണ്ട് ആണ്ണദ്ധ്യാ പറയുന്ന ആട്ട് വരാമെന്ന്, ഹ്രസ്വം നദ്യാപോ നൊട്ട് പറയുന്ന നൊട്ട് വരാമെന്ന്. അപ്പൊ ഇതിലേത് വരുമെന്ന് പറയുമ്പോൾ പറയും വിപ്രതിഷേധേ പരംകാര്യം. രണ്ട് സൂത്രങ്ങൾ ഒരു സ്ഥലത്ത് വരുന്നു, രണ്ടിനും പ്രവർത്തിക്കാൻ പ്രത്യേകം പ്രത്യേക സ്ഥാനങ്ങളുണ്ട്. അത് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അതും വേണം, എന്നാലേ വിപ്രതിഷേധം വരുത്തുന്നു. കാരണം ഹ്രസ്വ നദ്യാപോ നൊട്ടിന് പ്രവർത്തിക്കാൻ ഷഷ്ടി ബഹുവനുണ്ട്, ആൺ നദ്യാഹയ്ക്ക് പ്രവർത്തിക്കാൻ ചതുർത്ഥി ഏകവനുണ്ട്. ശരിയാണോ? ആൺ നദ്യാഹയ്ക്ക് പ്രവർത്തിക്കാൻ ചതുർത്ഥി ഏകവനും ഉണ്ട്. അവിടെ ഹർസ്യൻ നദ്യാപോ നൊട്ടിന് പ്രവർത്തിക്കാൻ പറ്റുമോ? ആമില്ലാത്തോളം. ഹർസ്യൻ നദ്യാപോ നൊട്ടിന് പ്രവർത്തിക്കാൻ ഷഷ്ടി ഭവനമുണ്ട്, അവിടെ ആൺ നദ്യാഹയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? ഞിത്ത് അവിടെ ഇല്ല. അപ്പോ ഈ രണ്ട് സൂത്രങ്ങൾക്കും പ്രവർത്തിക്കാൻ പ്രത്യേകം പ്രത്യേക സ്ഥാനമുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ഒരു സ്ഥലത്ത് വന്നു, ഇവിടെ സപ്തമി ഏകവനത്തിൽ. അവിടെ ഈ പാം വന്നുകൊണ്ട് ഹർസ്യൻ നദ്യാപോ നൊട്ടിന് പ്രവർത്തിക്കാം, ഞിത്തായതുകൊണ്ട് ആണ്ണദ്ധ്യായയ്ക്കും പ്രവർത്തിക്കാം. അപ്പോഴാണ് പറയുന്നത് വിപ്രതിഷേധേ പരംകാര്യം. അപ്പൊ പരമായ സൂത്രം ഏതാണ്? ആണ്ണദ്ധ്യായ. നിങ്ങൾ സൂത്രം മറിച്ചു നോക്കിയാലും കാണാം. അത് ആറാം അധ്യായത്തിലെ നാലാം ഭാഗത്തിലെ എത്രാമത്തെ സൂത്രം? ആറാം അധ്യായത്തിലെ ഒന്നാം പദം ആയിരിക്കില്ല. ആറ് നാലായിരിക്കും. ഏഴ് ഒന്ന്, ആ ഏഴ് ഒന്ന് 54 അംഗാധികാരത്തിൽ. ഏത്? 7-1 ആണ്ണദ്ധ്യായ എന്ന് പറയുന്നതോ 7-4 അപ്പൊ പരത്തിലാണ്. 7-3 അപ്പൊ പരത്തിലാണ്. പരത്തിൽ വന്നുകൊണ്ട് എന്ത് വരുന്നു? പരംകാര്യം വന്നു. അപ്പൊ എന്ത് വരും? ആട്ട് വരും. എന്ന് വെച്ചാൽ ബഹുശ്രേയസി ആമെന്നിരിക്കുന്നിടത്ത് ആമിന്റെ പൂർവ്വത്തിൽ ആട്ട് വരും. ആ ആമന്തിരിക്കും, ആടശവൃദ്ധി വരും, വീണ്ടും ആമന്തി തന്നെ ആവും. ആടശവൃദ്ധി വന്നാലും എന്താവും? ആ തന്നെ ഇരിക്കും. നേരത്തെ ഇരുന്ന രൂപം തന്നെ വരും. മനസ്സിലായോ? ബഹുശ്രേയസി നീ നിന്നിരുന്നു, ഏരാം നദ്യാം നിഭ്യ പ്രകാരം നീക്ക് ആം വന്നു, ബഹുശ്രേയസി ആമെന്നായി. ആൺ നദ്യാഹ വന്നു, അപ്പം ബഹുശ്രേയസി ആ ആം, ഭൂശ്രേയസി ആ ആം. ആടശ വൃദ്ധി വന്നു, ഭൂശ്രേയസി ആം. പഴയതുപോലെ തന്നെ. അപ്പോ ചോദിക്കുകയാണ് ഭൂശ്രേയസി ആം. ഇനി ഇവിടെ വന്നുകൂടി? വീണ്ടും മാമായില്ലേ? ഇനി ഹർസ്വ നദ്യാപ വന്നിട്ട് വന്നുകൂടി? അത് വീണ്ടും അല്ല, ഇപ്പൊ രൂപം മാറി. നേരത്തെ ബഹുശ്രേയസി ആമെന്നിരുന്നു, അവിടെ രണ്ടുപേരും വന്നു. അവൻ പറഞ്ഞു പരം വന്നോട്ടെ എന്ന് പറഞ്ഞു വന്നു. പരം വരാൻ പറഞ്ഞപ്പോ അവിടെ അന്നദ്ദേഹം വന്നു. അത് പ്രവർത്തിച്ചു കഴിഞ്ഞല്ലോ. ലക്ഷ്യ ലക്ഷണസ്യ സഹൃദേവ പ്രവൃത്തി. ലക്ഷ്യത്തിൽ ലക്ഷണത്തിന് ഒരു ഗുണേ പ്രവർത്തിക്കാൻ പറ്റും, രണ്ടു ഗുണം പ്രവർത്തിക്കാൻ പറ്റില്ല. അതിന് ഇനി പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. വീണ്ടും വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ രാമശബ്ദത്തിൽ നിന്ന് എത്ര സു വരും? അതുകൊണ്ട് പറയുന്നതാണ് ലക്ഷ്യ ലക്ഷണസ്യ സഹൃദേവ പ്രവൃത്തി. ഒരുക്കേ പ്രവർത്തിക്കത്തുള്ളൂ. ആ വന്നു, അതിന്റെ പ്രവൃത്തി കഴിഞ്ഞു. ഇനി വീണ്ടും ഹർസ്വ നദ്യാപോ നിട്ടിന് വരാമല്ലോ. അന്നൂടെ അത് ഒരു പ്രാവശ്യം നിഷേധിച്ചു വന്നില്ലല്ലോ. അല്ല, മറ്റേന് വരാൻ പറ്റില്ല, അത് പ്രവർത്തിച്ചു കഴിഞ്ഞു. വിപ്രഷേദേ യത് ബാധിതം തത് ബാധിതമേവ. അടുത്ത പരിഭാഷ, വിപ്രഷേദത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബാധിച്ചത് തന്നെ രണ്ടാമത് വരാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ വീണ്ടും വരും. വിപ്രഷേദേ യത് ബാധിതം തത് അത് തന്നെ, അതിനി വരത്തില്ലെന്നാ പറയുന്നു. പ്രസന്നദേവം എന്നിട്ട് ബാധിക്കപ്പെട്ടു കഴിഞ്ഞു, ഇനി അതിന് വരാൻ വിപ്രഷേധത്തിലൂടെ ഒരിക്കൽ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് വരാൻ പറ്റത്തില്ല എന്നാണ്. ലക്ഷ്യലക്ഷണസ്യ സകൃതേവ സകൃത്, ഒരിക്കൽ മാത്രമേ ഉള്ളൂ പ്രവൃത്തി. അതുപോലെ തന്നെ ഇത് വേറെ രീതിയിലും പറയും, സകൃദ്ഗതു വിപ്രഷേദേ യത് ബാധിതം തത് ബാധിതമേവ എന്നാണ്. അല്ലെങ്കിൽ ഇത്രയും മതി, വിപ്രഷേദേ യത് ബാധിതം തത് ബാധിതം ഏവ. അപ്പോൾ രണ്ടാമത് വീണ്ടും വരാനൊക്കത്തില്ല, വിപ്രഷേധത്തിലൂടെ ബാധിച്ചു കഴിഞ്ഞുകൊണ്ട്. എങ്ങനെയാണ് അവിടെ മനസ്സിലാക്കേണ്ടത്? ആദ്യം ബഹുശ്രേയസി ഇങ്ങീന്നിരുന്നു, ബഹുശ്രേയസി നദ്യന്തമാണ് പരത്തിൽ ഇങ്ങീരുന്നു കഴിഞ്ഞാൽ ഞേരാം നദ്യാം നീഭ്യഹ പ്രകാരം പരത്തിലിരിക്കുന്ന അങ്ങീക്കാം വരുന്നു. അപ്പോൾ എന്തായി? ബഹുശ്രേയസി ആം നദ്യന്തമായതുകൊണ്ട് പരത്തിലിരിക്കുന്ന അങ്ങീക്കാം വന്നു. ബഹുശ്രേയസി ആം അവിടെ ഈത്തായോണ്ടാണ് നദ്യാഹ വരുന്നു. പ്രസു നദ്യാവോ നുട്ട്, അതും പ്രാപ്തമാകുന്നു. പറയുന്നു ഉപ്രേഷേദേ പരംകാര്യം. അപ്പോ പരമായ ആൺനദ്യാഹ വന്നു. ബഹുശ്രേയസി ആ ആമെന്നായി. ആടശ്ച വൃദ്ധി വന്നു. ബഹുശ്രേയസി ആമെന്നായി. ബഹുശ്രേയസി ആമെന്നിരിക്കുന്നിടത്ത് വീണ്ടും നൊട്ട് പ്രാപ്തമാകുന്നു. വർഷം അപ്പോ നൊട്ട് അവൻ പറയുന്നു വിപ്രഷേദേ യത് ബാധിതം ബാധിതമേവ. പിന്നെ വരുന്നില്ല. ബഹുശ്രേയസി ആമെന്നിരിക്കുന്നു, എണ്ണു വന്നു. ഗണിച്ച് ബഹുശ്രേയസ്യാം അടച്ച വരുന്നു, ആടശയാണ് വരുന്നു, ആടശ പ്രവർത്തിച്ചു. ആ ആന്നിരിക്കും ആടശ വൃദ്ധി വന്നു, വൃദ്ധി വരും. അല്ലെങ്കിൽ വൃദ്ധിരേജി പ്രകാരം വൃദ്ധി വരണം, രണ്ടായാലും മതി. രൂപം എന്തേ വരാവൂ? ആം എന്നേ വരാവൂ. ആടശ അല്ലെങ്കിൽ വൃദ്ധിരേജി, പക്ഷെ ഇവിടെ ആടശ വരും. ഇപ്പൊ ബഹുശ്രേയസ്യാം എന്ന് വരുന്നു. ഇത്രയേ ഉള്ളൂ. നീ നിരുന്നിടത്ത് ആം വന്നു, പൂർവ്വത്തിൽ ആട്ട് വന്നു, വൃദ്ധി വന്നു, എണ്ണു വന്നു, ഇത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം അതിന്റെ വിശേഷമായ കാര്യങ്ങൾ പറഞ്ഞു. ബഹുശ്രേയസി ആം. വിശേഷസൂത്രം പരമൊന്നുള്ളതല്ല, ഇതിനു വേണ്ടിയിട്ട് ആട്ടിനു വേണ്ടിയുള്ള ഒരു പ്രത്യേക സൂത്രമായിരുന്നു അത് വരുന്നു. വൃദ്ധിരേജ് വന്നാൽ തെറ്റെന്ന് പറയാൻ പറ്റില്ല. വർഷന്നദ്യാപോ നുട്ട് നഭവതി എന്ന് മതി. പിന്നീട് ബഹുശ്രേയസി ഓസന്നിരിക്കുന്നിടത്ത് ഇഗണിച്ച് ബഹുശ്രേയസി ബഹുശ്രേയസി സുപ്പന്നിരിക്കുന്നിടത്ത് ബഹുശ്രേയസീഷു ആദേശപ്പെടുത്തിയു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബഹുശ്രേയസ്യാം ശേഷം പപീവത്. ഇവിടെ ഈ നദീകാര്യം വരാത്ത ഭാഗങ്ങളിലെല്ലാം പപി ശബ്ദം പോലെ രൂപങ്ങൾ വരും. ശാന്തി ശാന്തി ശാന്തി.